ഇന്ദ്രേച്ഛ ഘോരമംഗ് സ്യാത് ഇന്ദ്രേ. ഇത് കേവലം ഈ രണ്ട് പദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ധിയാണ്, മറ്റൊരു സ്ഥലത്തും വരത്തില്ല. അതുകൊണ്ട് തന്നെ അത് എളുപ്പമാണ്. ഗോശബ്ദത്തിന്റെ പരത്തിൽ ഇന്ദ്രശബ്ദം ഇരിക്കുമ്പോൾ ഗോശബ്ദത്തിന് അവങ്ങ് വരും. പുറത്ത് നിന്ന് ഗോ നിങ്ങോട്ട് വരുന്നുണ്ട്. ഗോഹോ ഷഷ്ടിയാണ്. ഷഷ്ടി സ്ഥാനീയ യോഗ എന്നുള്ള പരിഭാഷയുണ്ട്. ഗോ എന്ന് പറയുന്നത് ഷഷ്ടി സ്ഥാനിയാണെന്ന് മനസ്സിലാവും. സ്ഥാനിക്കാണ് വരേണ്ടത്. അവ പറയുന്നു അലോ അന്ത്യസ്യ, അന്ത്യത്തിന് വരണം. അപ്പൊ പറയുന്നു അനേകാൽസ്യത് സർവസ്യ, സർവാദേശം വരണം. വീണ്ടും വരുന്നു നിച്ച, അന്താദേശം വരണം. അപ്പൊ ഈ സൂത്രങ്ങളെല്ലാം ഇങ്ങനെ വന്നു മാറി അവസാനം നിച്ച എന്നുള്ള സൂത്രപ്രകാരം ഗോശബ്ദത്തിന്റെ ഓകാരത്തിന് അപങ്ങ് വരും. ഗ അവ ഗവ എന്ന് വരും. അവ അകാരാന്തമാണ്. ഗവ ഇന്ദ്ര എന്നിരിക്കുന്നു. ഗുണം വന്ന് ഗവേന്ദ്ര. ആ ഈ എന്നിരിക്കുന്നിടത്ത് ഗുണം വന്നിട്ട് ഗവേന്ദ്ര എന്ന് വരും. അപ്പൊ ഈ സൂത്രങ്ങളെല്ലാം സർവത്ര വിഭാഷാഗോഹോ അമംഗ് സ്ഫോടായ ഇന്ദ്രേച്ച, ഇതെല്ലാം ഗോശബ്ദത്തെ ആശ്രയിച്ച് വരുന്ന സന്ധികളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും മറ്റു സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഉപയോഗമില്ല. സാധാരണ അപൂർവമായി മാത്രം വരുന്ന കാര്യങ്ങളാണ്. സാധാരണ സന്ധി വരുന്നിടത്ത് ഇത് കാണാറില്ല. മൂന്ന് സൂത്രങ്ങൾ ഗവേന്ദ്ര ഗുണം വന്ന് ഗവേന്ദ്ര എന്നായി. അടുത്ത് വരുന്നത് ദൂരാദ്ധൂതേച്ച, ദൂരാദ്ഭൂതേച്ച എന്നാ. ഇത് പുളുത്ത മിതിക്കുന്ന സൂത്രമാണ്. പുളുത്തം എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ്. ഏത് സൂത്രം വിധിക്കുന്നത്? ഓക്കാലോ ചെറസ് ദീർഘപ്ലുത. അത് പ്ലുത സപ്ന വിധിക്കുകയാണ്. ഇത് പറയുന്നു അത് തന്നെ. ഒരു വാക്യത്തിന്റെ ടീക്ക് പ്ലുതത്വ വിധിക്കുകയാണ്. അപ്പൊ ഏത് പ്ലുതം എന്ന് പറയുമെന്ന് നമുക്കറിയാം. രണ്ട് മാത്രമേ കൂടുതൽ വരുന്ന സ്വരത്തിനാണ് പ്ലുതസംജ്ഞയുള്ളത്. അപ്പോൾ ഒരു വാക്യത്തിൻ്റെ ടി ഹ്രസ്വമാണെങ്കിൽ അവിടെ രണ്ട് മാത്രയിൽ കൂടുതലുള്ള പ്ലുതം വരും. പ്ലുതത്തെ വിധിക്കുന്നു. പ്ലുതസജ്ഞ ഉള്ള രണ്ടു മാത്രമേ കൂടുതലുള്ള വർണ്ണം അവിടെ ആദേശമായി വരും. ഇവിടെ വരുന്നത് വാക്യത്തിന്റെ ടീക്ക് വാക്യസ്യ ടേഹേ, അതിൻ്റെ ഒരു നിബന്ധന അതാണ്. പ്ലുതം വരേണ്ടത് ഒരു വാക്യത്തിന്റെ ടീക്കായിരിക്കും. രണ്ടാമത് പറയുന്നത് എന്താണ്? ദൂരാ സംബോധനയെ, ദൂരെ നിന്ന് ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ്, അത് സ്വാഭാവികമാണ്. ദൂരെ നിന്ന് ഒരാളെ വിളിക്കുമ്പോൾ ശബ്ദം ഉപയോഗിക്കുന്ന വാക്യത്തിൻ്റെ അവസാന ഭാഗം നീണ്ടു പോകാറുണ്ട്. അതുതന്നെയാണ് ലോകത്തിൽ, അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. കാരണം ദൂരെ നിന്നൊരാൾ വിളിക്കുമ്പോൾ അയാൾ കേൾക്കണം, കേൾക്കാൻ വേണ്ടി ഉച്ചത്തിൽ വിളിക്കും. ഉച്ചത്തിൽ വിളിക്കുമ്പോൾ ശബ്ദം ചേർന്നുകൊണ്ട് പോകും. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അങ്ങനെ ദൂരാ സംബോധന അത് വെറും സംബോധനയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഉച്ചത്തിൽ വിളിക്കേണ്ട കാര്യമില്ലെന്ന് വെച്ചാൽ അഭിമുഖമായി രണ്ടുപേര് സംസാരിക്കുന്നു, അവിടെ പുളിതം വരേണ്ട കാര്യമില്ല, നീട്ടി വിളിക്കേണ്ട കാര്യമില്ല. ദൂരെ നിന്നാകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നു. ദൂരാഭൂതയച്ച പൂർവത്തിൽ നിന്ന് വരുന്നുണ്ട്. പൂർവത്തിൽ നിന്ന് വികല്പം വരുന്നുണ്ട്. ഇപ്പൊ സൂത്രത്തിൽ വികല്പം കാണാത്തടത്ത് വികല്പം അവിടെ വൃത്തിയിലുണ്ടെങ്കിൽ പൂർവത്തിൽ നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. പുളിത പ്രഗൃഹ്യ അചിന്നിത്യം, ഇതിന്റെ പ്രയോജനം പറയുന്നു. പ്ലുതത്തെ വിധിച്ചുകൊണ്ടുള്ള പ്രയോജനം, പ്ലുത പ്രഗൃഹ്യാഹ, പ്ലുതങ്ങളും എന്ന് വെച്ചാൽ പ്ലുതങ്ങളായി വരുന്ന സ്വരങ്ങളും പ്രഗൃഹ്യങ്ങളും അചി അച്ചു പരമരിക്കെ നിത്യം പ്രകൃത്യാശ്വസു, അത് നിത്യം എന്ന് പറയുന്നതിന് തുടർന്ന് ആവശ്യമുള്ളത് കൊണ്ടും പിന്നെ ഇഗോ അസുപർണേശാകലസ്യ അസ്വസ്ഥ, അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നിത്യം എന്ന് പറയുന്നത്. ആരോഗ്യ 125 മറ്റൊന്ന് 127. അതെല്ലാം കൊണ്ടാണ് ഇവിടെ നിത്യം എന്ന് പ്രത്യേകം പറഞ്ഞത്. പൂർവത്തിൽ പുളത്തങ്ങളോ പ്രഗ്രഹങ്ങളോ ഇരിക്കെ പരത്തിൽ അച്ചിരുന്നാൽ, പൂർവത്തിലെ പുളിതങ്ങൾ, പുളിതം എന്ന് പറയുമ്പോൾ സ്വരമായിരിക്കും, പ്രഗ്രഹ്യങ്ങൾക്കും പ്രകൃതിഭാവം വരും, എന്നുവെച്ചാൽ സന്ധി വരുന്നില്ല. അണിയേത്തെ എന്ന് പറഞ്ഞാൽ പുളിത പ്രഗ്രഹ്യങ്ങൾ അച്ചി അച്ചു വരമിരിക്കെ പ്രകൃത്യാസി, അതിന് മാറ്റം വരുന്നില്ല, വികാരം വരുന്നില്ല. ആഗച്ച കൃഷ്ണ, ഇതൊരു വാക്യമാണ്. ആഗച്ച കൃഷ്ണ, ദൂരെ നിന്ന് കൃഷ്ണനെ അഭിസംബോധന ചെയ്ത് വിളിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിളിക്കുമ്പോൾ ശബ്ദത്തിന് നീട്ടം കൂടും, അത് പ്ലുതമായി അവസാനം. ആഗച്ച കൃഷ്ണ എന്നല്ലേ വിളിക്കുന്നു. അവസാനം വന്നാലേ വരത്തുള്ളൂ, അങ്ങനെ അല്ലാതെയും വന്നാൽ അവിടെ ഒന്നും വരത്തില്ല. പിന്നെ അതിന് ഉണ്ട് അനന്തസ്യ പ്രാചാം എന്ന് പറഞ്ഞൊരു പക്ഷത്തിൽ പിന്നെ വിധിക്കുന്ന സൂത്രമുണ്ട്. അനന്ത്യമാണെങ്കിലും ഓരോന്നിനും വരാമെന്ന് പറഞ്ഞു. പക്ഷെ സാധാരണ വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ ആ പദം അന്ത്യത്തിലിരുന്നു കഴിഞ്ഞാലേ അതിന് പുളിതം വരത്തുള്ളൂ. ഏത് ദൂരാഭൂതേച്ചാന്നാണ് സൂത്രപ്രകാരം. ദൂരെ നിന്ന് സംബോധന ചെയ്യുമ്പം വാക്യത്തിൻ്റെ ടീക്ക് പുളിതം വരണമെങ്കിൽ എന്ത് വേണം? സംബോധന ചെയ്യുന്ന പദം അന്ത്യത്തിൽ തന്നെ വരണം. തന്നെ. കാരണം എന്തുകൊണ്ട് പറഞ്ഞു അവിടെ വാക്യസ്യട്ടേഹേ എന്ന് പറഞ്ഞു, വാക്യത്തിന്റെ ടീക്ക വരുന്നത്. അപ്പൊ ഇവിടെ ആകത്ത കൃഷ്ണ എന്ന് പറയുന്നതാണ് വാക്യം. അപ്പൊ ആ വാക്യത്തിന്റെ ടീക്ക എന്ന് പറയുമ്പോൾ അവസാനം തന്നെ വാക്യത്തിന്റെ ടീ വരുത്തുന്നു. അതുകൊണ്ട് പിന്നെ ഗുരുവിന് പ്രതമിരിക്കുന്ന ഉണ്ട്. അത് അവിടെ ദുരാതഭൂതിച്ച പ്രകാരമല്ല, വേറെ സൂത്രപ്രകാരം അവിടെ അല്ലാതെയും വരാം. ആനന്ദസ്യാപി എന്ന് പറയുന്നുണ്ട്. ആഗച്ച കൃഷ്ണ ആദ്യം ദുരാതഭൂതേച്ച എന്നുള്ള സൂത്രപ്രകാരം ഇതൊരു വാക്യമാണ്. വാക്യത്തിൻ്റെ അന്ത്യത്തിലുള്ള ടി എന്ന് പറയുമ്പോൾ പ്രഥമ സ്വരത്തിനെ വരാറുള്ളൂ. അപ്പോൾ ടിയാണ് ആ അതിന് പ്രഥം വന്നാൽ അടുത്ത് രണ്ടാമത്തെ സൂത്രം പ്രവർത്തിക്കുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഗൗശരതി എന്ന് ഉദാഹരണം കൊടുത്തത്. അവിടെ ആ പ്ലുതത്തിന് പരത്തിലൊരു അകാരമായിരിക്കും. ആ ഇടപരത്തിലായിരുന്നു കഴിഞ്ഞാൽ അഗസവനെ ദീർഘ വരേണ്ടതാണ്. പക്ഷേ പ്ലുതപ്രഗ്രഹിയാച്ചി നിത്യം എന്നുള്ള സൂത്രപ്രകാരം പ്രകൃതിഭാവം വിധിച്ചതുകൊണ്ട് കൃഷ്ണ അവിടെ പ്രകൃതിഭാവം വന്നു, ദീർഘം വന്നില്ല. അപ്പൊ ആകച്ച കൃഷ്ണ എന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ ദുരാതഭൂതേച്ച എന്ന് പറയുന്നതിന്റെ ഉദാഹരണം അത്രയും എടുക്കുമ്പോൾ അകച്ച കൃഷ്ണ അത്ര ഗോസ്ചരതി എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലുതപ്രഗ്രഹിയാച്ചി നിത്യം എന്ന് പറയുന്നതിന്റെ ഉദാഹരണം. അപ്പൊ സാധാരണ നമ്മൾ വായിക്കുമ്പോൾ ആകച്ച കൃഷ്ണ എന്നെ വായിക്കത്തുള്ളൂ, അങ്ങനെയല്ല. ഇതിൽ മൂന്ന് മാത്രമുണ്ട്, അകച്ച കൃഷ്ണ എന്ന് വായിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൂന്നെന്നിട്ടത്. ഇത് പ്ലുതമാണ്, മൂന്ന് സംഖ്യ കൊടുത്തിരിക്കുന്നതാണ്. കാരണം പ്ലുതത്തിന് പ്രത്യേകിച്ച് ലിപിയില്ല, മൂന്ന് മാത്രമേ എന്ന് കാണിക്കാൻ വേണ്ടി മൂന്നെന്ന് അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വായിക്കുമ്പോൾ ആകച്ച കൃഷ്ണ എന്ന് വായിച്ചപ്പോൾ ആകച്ച കൃഷ്ണ അത്ര ഗൗസ്ചരതി. അപ്പോൾ ആ രണ്ട് സൂത്രത്തിനും ഇത് ഉദാഹരണമായി. രണ്ടാമത്തെ സൂത്രത്തിൽ പ്ലുതത്തിന് ഉദാഹരണം, പ്ലുതം എങ്ങനെ പ്രകൃതിഭാവത്തെ പ്രാപിക്കുന്നു, അച്ച് പരമിരിക്കെ, അതിനുദാഹരണം. ഈ സൂത്രത്തിൽ പ്ലുതപ്രഗ്രഹ്യ എന്ന് വന്നുകൊണ്ട് പ്രഗ്രഹ്യത്തെ കാണിക്കുന്നു. പ്രഗ്രഹ്യസജ്ഞമിരിക്കുന്ന സൂത്രം ഈ ദൂതേ ദിവജനം പ്രഗ്രഹ്യം, ഈ ദൂതേ ദന്തം ദിവജനം പ്രഗ്രഹ്യം സ്യാത്. ഇത് മുമ്പ് പഠിച്ചിട്ടുള്ളതാണോ? ഇത് പഠിച്ചില്ലേ? ഈത് ഊത്ത് ഏത് ഈത് ച ഊത്ത് ച ഏത് ച ദ്വന്ദ്സമാസം ചെയ്തിരിക്കുകയാണ്. തകാരം അസന്ദേഹാർത്ഥം, പ്രത്യേകിച്ച് കവരകരണം കൊണ്ട് പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ട് വിശേഷ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ഈകാരാന്തമായ ഊകാരാന്തമായ ഏകാരാന്തമായ ദിവജനങ്ങൾ, വാസ്തവത്തിൽ ഇതും സുബന്ധ പ്രകടനം പഠിച്ചതിന് ശേഷം പഠിക്കേണ്ട ഒരു സൂത്രമാണ്. പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ അത് പഠിച്ചാലേ പറ്റും. അതുകൊണ്ട് സാറിനെ ഇത് പഠിപ്പിക്കുമ്പോൾ ഒരു ഒഴുക്കം മട്ടി പറഞ്ഞ് പോകാറാണ് ഉള്ളത്. കാരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഹരി ഹരിശബ്ദത്തിന്റെ ദിവജനം എങ്ങനെ വന്നു എന്ന് മനസ്സിലായാലേ ഇത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. വിഷ്ണു എങ്ങനെ വന്നു, ഗംഗേ എങ്ങനെ വന്നു, അത് ഇനി വരുന്ന ഭാഗങ്ങളിൽ തന്നെ മനസ്സിലാവും. അത് പൂർണ്ണമായും മനസ്സിലാക്കാതെ ഈ സൂത്രത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാകത്തില്ല. എത്ര വിശദീകരിക്കേണ്ടി വരും. അങ്ങനെയല്ല, സുബന്ധമൊന്നുമില്ല, ദിവചനമായിരിക്കണം. പിന്നെന്താ പച്ചത്തെ പച്ചയെ തേ ദിവചനമായിരിക്കണമെന്ന് ഞാൻ അത് പറയുന്നില്ല. അതെങ്ങനെയായിരിക്കണം? ഈകാരാന്തമായിരിക്കണം, ഓകാരാന്തമായിരിക്കണം, ഏകാരാന്തമായിരിക്കണം, ആ ദിവചനമായിരിക്കണം. അതുകൊണ്ട് പൊതുവെ ഇങ്ങനെ പറഞ്ഞു പോകും, ഹരി ഈകാരാന്ത ദിവചനമാണ്, വിഷ്ണു ഓകാരാന്ത ദിവചനമാണ്, ഗംഗെ ഏകാരാന്ത ദിവചനമാണെന്ന് പറഞ്ഞു പോകും. പക്ഷെ ശരിക്കും അതല്ല. ശരിക്കും ഇവിടുത്തെ ദിവചനം എന്ന് പറയുന്ന ഈയാണ്, ഹരിയിലെ ഈയാണ് ഇവിടുത്തെ ദിവചനം. അതാണ് ശരി. ശരി വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. ഹരിശബ്ദത്തിൻ്റെ ദിവചനത്തിൽ ഹരി ഔ വന്നിരിക്കുമ്പോൾ പൂർവസവർണ ദീർഘം വന്നിട്ട് ഹരീന്നാവുന്നു. അപ്പം ഹരിയിലെയും പരത്തിലിരിക്കുന്ന ഔവും ചേർന്ന് ഈന്നായി. പ്രഥമയോഹോ പൂർവസവർണ. ഈ എന്ന് പറയുന്നത് അതവിടെ പഠിച്ചാലും മനസ്സിലാവും, ദിവചനമാണ്. എന്തുകൊണ്ട്? ഔ ദിവചനമാണ്. അവിടെ തന്നെ പിന്നെ രണ്ട് പ്രക്രിയയുണ്ട്. ഈയുടെ പരത്തിൽ ഔ ഇരുന്നപ്പോൾ സവർണദീർഘം വന്ന് ഈന്നായി. ഔ ദിവചനമാണ്. ഈ എങ്ങനെ ദിവചനമാകും? അത് ഏകാദേശം വന്നാണ് എന്ന് പറയും. അന്താദി വെച്ച ഏകാദേശം വന്നതിനെ പര ആദിയായി കാണും. ഹരി ഔ വന്നിരുന്നു, ഏകാദേശം വന്നു, ഈ ആയി. അതിനെ പരാദിയായി കാണുമ്പോൾ ആയി. പരസ്യ പൂർവസ്യ അന്തവത് പരസ്യ ആദിവത്ത് എന്നങ്ങനെ പറയും. അത് അതിനെ തന്നെ ആദിയായി കാണാൻ കാരണം വ്യപദേശിക ദേഹസ്മിൻ. ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഈ എന്ന് പറയുന്നത് ദിവചനമാകുന്നത്. ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ ഈകാര അന്തമായ ദിവചനം എന്ന് പറയാം, അല്ലെങ്കിൽ ഈകാര രൂപത്തിലുള്ള ദിവചനം എന്ന് പറയാം. രണ്ടു തരത്തിൽ ഈ സൂത്രം വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈകാര രൂപത്തിലുള്ള ദിവചനം അതാണ് ഈ എന്ന് പറയുന്ന ഈകാര രൂപത്തിലുള്ള ദിവചനമാണ് ഔവിന്റെ സ്ഥാനത്ത് ഒന്നാണ്. പക്ഷെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഹരി എന്ന് പറയുന്നത് സാർ നമ്മൾ പറയാമല്ലോ രാമഹ ഏകവചനം, രാമോ ദിവചനം എന്ന് പറയും പോലെ പറഞ്ഞു പോകും. പക്ഷെ അത് ശരിയല്ല. ചില വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെ എഴുതി വയ്ക്കും, അത് അബദ്ധമാണ്. ശരിക്കും ദിവചനം എന്ന് പറയുന്നത് പ്രധാനമായും വ്യാകരണത്തിൽ പ്രത്യേകിച്ച് രാമഹ നമ്മൾ ഏകവചനം എന്ന് പറയുമ്പോൾ അസോതിയുടെ ഏകവചനം എന്ന് പറയുന്നത് ആ സപ്ന പാണിഞ്ഞു കൊടുത്തിരിക്കുന്ന ഏതാണ്? രാമശബ്ദത്തിന്റെ പരത്തിൽ വരുന്ന സൂവിനാണ് ഏകവചൻ. അത് കഴിഞ്ഞ് അവ വരും, അതിനാണ് ദിവചന സപ്ന വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഈകാര അന്തമായ ദിവചനം എന്ന് പറയുമ്പം ഹരിയിലെ ഈ, ഇതുപോലെ തന്നെ ഊകാരാന്തമായ ദിവനം എന്ന് പറയുമ്പോൾ എന്താണോ അതും ഇതുപോലെ തന്നെ വിഷ്ണു ഔ എന്നിരിക്കും. പൂർവസവർണ ദീർഘം വരും വിഷ്ണു എന്നാവും. അന്താതി വെച്ച പ്രകാരം ഊ എന്ന് പറയുന്നത് ഊകാരാന്തമായ ദിവനമാകും. അതിനു വേണ്ടിയിട്ട് വ്യപദേശിക ദേവസ്വം രണ്ടും കൂടെ വരുമ്പോൾ ഊകാരാന്തമായ ദിവനമാകും. അതുപോലെ തന്നെ ഗംഗേ, ഗംഗ ഔ എന്നിരിക്കുമ്പം ഔങ്ങ ആപഹ സൂത്രപ്രകാരം ശി വന്ന് ഗുണം വന്ന് ഗംഗേ എന്നാവും. ഗംഗ ആവുന്നിരുന്നാണ് ഗംഗയും നായത്. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. അവിടെ എന്തു വരും? ഈ നല്ലടത്ത് ഏകാദേശമാണ്. പരാധിപത്യ അന്താധിപ പ്രകാരം പരാധിപത്യാത്മ്യോപദേശീയദേഹസ്മിൻ പ്രകാരം ഗംഗയിലെ ഏ എന്ന് പറയുന്നത് ഏദന്തമായ ദ്യോതനമായി. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം. പിന്നെ അത് ദിവേനമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ശബ്ദം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പരത്തിൽ സ്വരം വരുമ്പോൾ സന്ധി വരുന്നില്ല എന്ന് കാണിക്കാൻ. ഹരി ഏതോ രണ്ടുപേരാണല്ലോ, വിഷ്ണു ഇമോ രണ്ടുപേർ, ഗംഗേ അമോ അതേ ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗം ദിവേന സൗ അമോ. അപ്പോ ഈകാരാന്തമായ ദിവനം ഹരിയില ഈ, ഊകാരാന്തമായ ദിവനം വിഷ്ണുവിലെ ഊ, ഏകാരാന്തമായ ദിവനം ഗംഗയിലെ ഈ. ഇതിൻ്റെ എല്ലാം പരത്തിൽ സ്വരം വരുമ്പോൾ ഓരോ സന്ധികൾ വരണം. ഹരി ഏതോ ഒന്നോടത്ത് ഏതാ വരേണ്ടത്? ഇഗോ അണച്ചു വരണം. വിഷ്ണു ഇമോ എന്നുള്ളടത്തോ ഇഗോ അണച്ചു വരണം. ഗംഗേ അമോ എന്നുള്ളടത്തോ ചൊവ്വേ മാത്രമേ വരത്തുള്ളൂ. എങ്ങപ്പതാന്താതധി ഒന്നുകൂടെ ഒന്നുകൂടെ പദാന്തത്തിൽ എന്നിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും വരത്തില്ല. അവിടെയെല്ലാം പ്രകൃതിഭാവം വന്നു. എന്തുകൊണ്ട്? ഈ സൂത്രം ഇതിനെല്ലാം പ്രക്രിയ സംജ്ഞ വിധിച്ചു. ഈ സൂത്രമല്ല പ്രകൃതിഭാവത്തെ വിധിക്കുന്നത്. ഇതുദേ ദ്യുതനം എന്ന് പറയുന്നത് ഇകാരത്തിനും ഓകാരത്തിനും ഏകാരത്തിനും പ്രഗ്രഹ സംജ്ഞ വിധിച്ചു. പ്രത്യേകിച്ച് പ്രഗ്രഹ സംജ്ഞ വിധിക്കുമ്പോൾ പ്രകൃതിഭാവം വിധിക്കുന്നതിന് ഒരു സൂത്രമുള്ളൂ. ഏതാണോ പ്രഗ്രഹ്യ ചിന്തിത്യം. അപ്പൊ ഇവിടെ ഈ രണ്ട് സൂത്രം പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് സൂത്രത്തിന് ഉദാഹരണമായിട്ടാണ്. ഹരി ഏതോ വിഷ്ണു ഇമോ ഗംഗയാമോ എന്ന് പറയുന്ന രണ്ട് സൂത്രത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഒന്ന് പ്രഗ്രഹ സംജ്ഞയ്ക്കുള്ള ഉദാഹരണം. പ്രഗ്രഹ സംജ്ഞയ്ക്കുള്ള ഉദാഹരണത്തിന് ഹരി വിഷ്ണു ഗംഗ ഇത്രയും മതി, പരത്തിലുള്ളത് വേണ്ട. പരത്തിലുള്ളതിനാ വിടാം. ഹരി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതെന്തായി? പ്രഗ്രഹ്യമായി. വിഷ്ണു പ്രഗ്രഹ്യമായി. ഗംഗ അവിടെ എന്നാ പ്രഗ്രഹ സംജ്ഞ കിട്ടിക്കഴിഞ്ഞു. പരത്തിലൊന്നും വേണമെന്നില്ല. പരത്തിൽ ഒരു സ്വരം വന്നു കഴിഞ്ഞപ്പോ പ്രകൃതിഭാവം വന്നു. അത് പ്രഗ്രഹ്യ ചിന്തിത്യം എന്ന് പറയുന്ന സൂത്രത്തിന്റെ ഉദാഹരണത്തിന് വേണ്ടി പരത്തിൽ കൊടുത്തിരിക്കുന്നു. അല്ല, പ്രഗ്രഹ സംജ്ഞ കിട്ടുന്നതിന് പരത്തിലൊരു ശബ്ദം വേണമെന്നില്ല. എവിടെ ദ്യുതനം വരുന്നു? ഇകാരാന്തോ കാരാന്തോ അവിടെ എല്ലാം പ്രഗ്രഹ സംജ്ഞ. ഇതുപോലെ തന്നെ അടുത്ത സൂത്രവും ശരിക്കും അല്ലെങ്കിൽ സിദ്ധാന്തതയിൽ ഇവിടെ കൊടുക്കേണ്ട സൂത്രമാണ്. കാരണം വരുന്ന പ്രക്രിയകൾ ശരിക്കും മനസ്സിലാക്കിയാൽ ഈ സൂത്രം മനസ്സിലാവും. ഹലന്തം ഇവിടെ ഹലന്തം പുല്ലിംഗം സ്ത്രീലിംഗം നംസലിംഗം അവിടെയൊക്കെ അധശബ്ദത്തിന്റെ രൂപം എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? അത് ശരിക്കും മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അടുത്ത് വരുന്നതും ശരിക്കും മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് സാമാന്യമായി മനസ്സിലാക്കിയും പോട്ടു പോകും, അതിൻ്റെ ആവശ്യം ഇവിടെയുള്ളു. അതസോ മാത് അസ്മാത് പരവും ഈ തൂത്തൗ പ്രഗ്രഹ്യോ സ്തഹ. അധസഹമാത് അതിൻ്റെ അർത്ഥം പറയണം. അസ്മാത് അസ്മാത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം എന്താണോ? അധശബ്ദത്തിൻ്റെ ഭാഗമായിരിക്കുന്ന അല്ലെങ്കിൽ അവയവമായിരിക്കുന്ന മകാരത്തിന്റെ എന്നർത്ഥം. അതാണ് അസ്മാദിന്റെ അർത്ഥം. അതത് ശബ്ദത്തിന്റെ അവയവമായിരിക്കുന്ന മകാരത്തിന്റെ പരു പരത്തിലുള്ള ഈത് ഊതൗ, ഈതൂതേ ദിവനോ എന്ന് പറയുന്ന ഏത്തിനെ വിട്ടു ഈത്തിനി ഊത്തിനി എടുത്തു, ഈകാര ഊകാരങ്ങൾക്ക് പ്രഗ്രഹു സ്തഹ. അപ്പൊ ഏതാണ് അധശബ്ദം, അതിന്റെ അവയവമായി മകാരം എങ്ങനെ വരുന്നു, അതിന്റെ പരത്തിൽ എങ്ങനെ ഈകാരം വരുന്നു, എങ്ങനെ ഉപകാരം വരുന്നു, ഇതൊക്കെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം നമ്മളങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അപ്പോൾ ലഘുവായ രീതിയും മനസ്സിലാക്കുക. അമീ എന്ന് പറഞ്ഞിരിക്കുന്നത് അധശബ്ദത്തിൻ്റെ അവയവമായ മകാരം ആണ്. അമീ എന്ന് പറയുന്നിടത്ത് മകാരം, അതിന്റെ പരത്തിൽ ഈകാരം ഇരിക്കുന്നു. ആ ഈകാരത്തിന് അധസോ മാത്രമുള്ള സൂത്രപ്രകാരം പ്രക്രിയ സംജ്ഞയുണ്ട്. ഇത്രയും മനസ്സിലാക്കുക. എങ്ങനെ വിശേഷിച്ചൊന്നും മനസ്സിലാക്കാൻ പോകണ്ട. അമീ എന്ന് പറഞ്ഞാൽ അധശബ്ദത്തിന്റെ അവയവമായ മകാരത്തിന്റെ പരത്തിൽ ഈകാരം ഇരിക്കുന്നു. ഇത്രയും മനസ്സിലാക്കുക. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അധസോ മാത്രപ്രകാരം ആ ഈകാരത്തിന് പ്രകൃതി സഞ്ജ വരും. ഇവിടെ ഏകവചനം ദിവനോ അങ്ങനെയൊന്നും പറയുന്നില്ല, ഈകാരം എന്നേ പറയുന്നു. അപ്പോൾ അസമാപ്രകാരം അമീ എന്ന് പറയുന്ന ശബ്ദത്തിന് ഈകാരത്തിന് പ്രകൃതി സഞ്ജ കിട്ടി. ഇനി പരത്തിൽ ഈശ വരുമ്പോൾ ഏ സൂത്രം വരും? കുളിത പ്രഗ്രഹ്യ അച്ഛിനിത്യം പ്രകൃതിഭാവം വന്നു. അമീ അധസോമാത്ത് എന്ന് പറയുന്ന സൂത്രത്തിന് ഉദാഹരണം അമീ, ഇത്രയും മാത്രം മതി. പ്രകൃതപ്രഗ്രഹിയ ആചിനിത്യം എന്ന് പറയുന്ന ഉദാഹരണം അമീ ഈശാഹ എന്ന് ഓർതിരിച്ച് മനസ്സിലാക്കണം. അമീ എന്താണ് ചോദിച്ചത്? അതെന്താ അങ്ങനെ സംശയം വന്നു? വെറുതെ സംശയം വരാൻ പാടില്ല. എന്തുകൊണ്ടങ്ങനെ സംശയം വന്നു? ഇതുവരെ ദിവേനോ അല്ലല്ലോ ഇത് സൂത്രം, അത് സോമാത്തല്ലേ. ഇവിടെ വന്നിട്ടുണ്ടോ? പിന്നെന്താ സംശയം വന്നു? ഇവിടെ ദിവേനോ എന്നുള്ള വന്നിട്ടുണ്ടോ? പിന്നെന്താ സംശയം? വന്നിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞില്ലേ? പിന്നെന്താ സംശയം? ഈശാഹ എന്ന് പറയുന്ന ഏത് വചനമാണ്? അപ്പൊ അമീ എന്ന് പറയുന്ന ഏത് വചനമായിരിക്കും? സ്പഷ്ടമാണ്, അതിന്റെ വിശേഷണം. വിശേഷണ വിശേഷങ്ങൾ സമാന ആയിരിക്കും. അസോ അമോ അമീ എന്നാണ് എൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞത്. ഇവിടെ ആവശ്യമില്ലാത്ത സംശയങ്ങളൊന്നും ചോദിക്കരുത്, പഠിച്ചാലേ അത് മനസ്സിലാവും. അപ്പം ചോദിക്കാമല്ലോ, അമീ എന്നാണ് ഇരിക്കുന്നത്, എങ്ങനെ അധശബ്ദമായി, എങ്ങനെ മകാരം വന്നു, അതൊന്നും ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. തക്കാലം ഇത് മനസ്സിലാക്കുക, അധശബ്ദത്തിൻ്റെ അവയവമായ മകാരത്തിൻ്റെ പരത്തിൽ ഈകാരം ഇരിക്കുന്നു. ഇത്രയും വന്നു കഴിഞ്ഞാൽ അധസോ മാത്ത് പ്രകാരം അതിന് പ്രക്രിയ സഞ്ജ വരും. അതിനുദാഹരണമായി അമീ ഈശ എന്നിരിക്കുന്നിടത്ത് കൂടുതൽ പ്രഗ്രഹ്യ പ്രകാരം പ്രകൃതിഭാവം വന്നു, സന്ധി വരുന്നില്ല. സന്ധി വന്നെങ്കിൽ എങ്ങനെ വന്നേ? അധസവണ് തീർക്കും. അത് ഈകാരത്തിന് ഉദാഹരണം. ഊകാരത്തിന് ഉദാഹരണം ഉള്ളിടത്ത് രാമകൃഷ്ണവും അമോ ആസാദേ. ഇത് അമോ എന്ന് പറയുന്ന പുല്ലിംഗ ശബ്ദം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാമകൃഷ്ണവും ദ്യുവനം കൊടുത്തത്. ശ്രീലിംഗത്തിന് ഇതുപോലെ വരാം, പുല്ലിംഗം ഒന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അമോ ആസാദേ. ഇവിടെ എന്താണ് അമോ? അതെടുത്താൽ മതി, രാമകൃഷ്ണ പോട്ടെ. അമോ അധശബ്ദത്തിന്റെ അവയവമായ മകാരത്തിന്റെ പരത്തിൽ ഊകാരം എന്നാണ് അമോ. അവിടെ നിന്ന് അത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാക്കിയെല്ലാം വിട്ടയക്കുക തൽക്കാലം. അധശബ്ദത്തിന്റെ അവയവം എന്ന് വെച്ചാൽ അതിന്റെ ഭാഗം, ഭാഗമായ മകാരത്തിന്റെ പരത്തിൽ ഊകാരം, അസൂത്രത്തിന്റെ അർത്ഥമാണ് അമോ എന്നിരുന്നു കഴിഞ്ഞാൽ എവിടെയാലും ശരി. അധസോ മാത് ദിവ്യനോന്നോ ഒന്നും പറയുന്നില്ലല്ലോ, ഏകോവിനൊന്നോ ബഹുവിനൊന്നോ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാ അമ്മോ ഇവിടെ പ്രഗ്രഹസഞ്ജ വരും. അപ്പോൾ അത് പ്രഗ്രഹത്തിന് ഉദാഹരണമാണ്. ഇനി പ്രകൃതിഭാവത്തിന് ഉദാഹരണം എന്താണ്? അമോ ആസാതേ, പരത്തിലൊരു സ്വരം വന്നു അവിടെ. ഏത് ദിവജനം അല്ല കൃതപ്രഗ്രഹ ചിന്തിത്യം പ്രകാരം പ്രകൃതിഭാവം വന്നു. രാമകൃഷ്ണന്മാരിരിക്കുന്നു, ആസ്തെ ആസാതെ ആസത്തെ രൂപം വരും. ഇവർ ഈശന്മാരാണ്, അമി ഈശാഹ. അങ്ങനെയൊക്കെ ഹരി ഏതു, ഇത് രണ്ടും ആണ്. ഹരിമാർ വിഷ്ണു, ഇമോ ഇവർ രണ്ടുപേരും വിഷ്ണുവാണ്. ഗംഗയാമോ ഇവർ രണ്ടുപേര് ഗംഗയാണ്. അങ്ങനെയൊക്കെ അർത്ഥം വരും. രാമകൃഷ്ണു അമോ ആസാദേ, അമോ ആസാദേ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ്? അമോ എന്നിരുന്നപ്പോ മകാര അധശബ്ദത്തിന്റെ അവയവമായ മകാരത്തിന്റെ പരത്തിൽ ഊകാരം വന്നു, അതിന് പ്രഗ്രഹസഞ്ജ വന്നു. അടുത്ത ആസാദേ സ്വരം പരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രകൃതപ്രഗ്രഹ്യാചി നിത്യം പ്രകാരം പ്രകൃതിഭാവം വന്നു. അതിനൂടെ സന്ധി വന്നനെ അടുത്ത് മാത്തിക്കും നമുക്കേ അത്ര. ഇവിടെ തീർത്തും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. ലോകസിദ്ധാന്തമതിയിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഉദാഹരണം കൊടുക്കാനേ പാടില്ല. എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും ഇത് വന്നു പോയതാണ്. കാരണം ഇത് ഒരു തരത്തിലും ഇത് വിശദീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ അധശബ്ദത്തിൽ നിന്ന് അതിന്റെ രൂപം എങ്ങനെ നിഷ്പന്നമാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അകച്ചപ്രത്യം വരുന്ന എങ്ങനെ തദ്ധിതത്തിൽ അവിയ സർവനാമനം അകച്ചപ്രാപ്തേ സൂത്രം പഠിക്കുന്നു. ഇതെല്ലാം വന്ന് അമുഖയെന്ന് വരണം. ഇതെല്ലാം വന്നു കഴിഞ്ഞാലേ ഈ മാത്ത് കിമെന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള പ്രയോജനം, മാത്തെന്ന് എന്തിനു പറഞ്ഞു എന്നുള്ളതിന് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കും. തൽക്കാലം നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. എന്താണ് സിദ്ധാന്തമതി പറയും? അസതി മാത് ഗ്രഹണെ ഏകാരോപി അനുവർത്തേത എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സൂത്രത്തിൽ മാത് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഈത് ഊത്ത് ഏത് എന്ന് പറയുന്നതിൽ നിന്ന് ഏത്ത് കൂടി ഇവിടെ വരും. എങ്ങനെ വരും? വന്നു കഴിഞ്ഞാൽ എന്താ ദോഷം? ഇതൊന്നും ഇപ്പോൾ വിശദീകരിച്ചാൽ ശരിയാകില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ഇത്രമാത്രം മനസ്സിലാക്കുക, ഈതുവതേ ദ്യുവനം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ സൂത്രം, ഇത് പന്ത്രണ്ടാമത്തെ സൂത്രം. അവിടെ നിന്നും ഏത്ത് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാത്തെന്ന് പറഞ്ഞൊന്ന് തൽക്കാലം മനസ്സിലാക്കാം. പിന്നെ മനസ്സിലാക്കാൻ യോഗം ഉണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കാം. ഇത്രേ പറയുന്നുണ്ട്. ഇതുവതേ ദ്യുവനം പ്രഗ്രഹ്യം എന്ന് പറയുന്ന സൂത്രത്തിൽ നിന്ന് ഏത്തെന്ന് പറയുന്നത് അടുത്ത സൂത്രത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഈ സൂത്രത്തിൽ മാത്തെന്ന് പറഞ്ഞു. അതെങ്ങനെയെന്ന് ചോദിക്കരുത്. പറഞ്ഞിട്ടും വിശേഷമൊന്നുമില്ല. രണ്ടു കൈയും തലയിൽ വയ്ക്കാനേ പറ്റൂ. അതുകൊണ്ട് ഇത്രയും മനസ്സിലാക്കുക. നമുക്ക് എത്ര എന്ന് പറയുന്നിടത്ത് മാത് എന്ന് പറയുന്നതിൻ്റെ അനുവൃത്തിയെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചില വ്യാഖ്യാനങ്ങളെ കഴുകി വച്ചിരിക്കും, വായിച്ചാലും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് എന്ത് വരുന്നു ഇവിടെ? ഏകാരത്തിന് ഇവിടെ ഗ്രഹിക്കാത്തതുകൊണ്ട് ഏകാരത്തിലൂടെ പ്രകൃതിസഞ്ജയില്ല. പ്രകൃതിസഞ്ജയില്ലാത്തതുകൊണ്ട് പ്രകൃതിഭാവം വന്നില്ല. പ്രകൃതിഭാവം വരാത്തതുകൊണ്ട് എന്ത് ചെയ്തു? എന്താ സംഭവിച്ചു? ഏ സൂത്രം യംഗപദാന്ത അതി വന്നു എന്നുവെച്ച സന്ധി വന്നു. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? മാത്തെന്ന് പറഞ്ഞില്ലെങ്കിൽ പൂർവ്വസൂത്രത്തിൽ നിന്ന് ഏത്ത് അനുവർത്തിക്കും, നിയമമുണ്ട്. സഹയോഗശിഷ്ടാന സഹവാ പ്രവൃത്തി സഹവാ നിവൃത്തി, ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നതിനാണ് സഹയോഗ ജ്യേഷ്ഠം എന്ന് പറയുന്നത്. ഇത് ഒറ്റ പദമായി പറഞ്ഞിരിക്കുന്നു, ഈത് ഊത് ഏത്, അതാണ് സഹയോഗ ശിഷ്ടം എന്ന് വെച്ചാൽ ഉപദിഷ്ടം. അങ്ങനെ ഒറ്റപ്പദമായി പറഞ്ഞിരിക്കുന്നത് അടുത്ത സൂത്രങ്ങളിലേക്ക് അനുവർത്തിക്കുകയാണെങ്കിൽ ഒരുമിച്ചേ അനുവർത്തിക്കാവും, അതാണ് നിയമം. അതാണ് സഹയോഗ ശിഷ്ടാന സഹവാ പ്രവൃത്തി അല്ലെങ്കിൽ സഹവാ നിവൃത്തി. ഇനി അനുവർത്തിച്ചില്ലെങ്കിലോ എവിടെയെങ്കിലോ അനുവർത്തിച്ച അവരടുത്ത് അതിന് അവസാനം വരുമല്ലോ, അതിനാണ് നിവൃത്തി എന്ന് പറയുന്നത്. ഈ സൂത്രത്തിൽ നിന്ന് അടുത്ത പത്ത് സൂത്രങ്ങളിലേക്ക് അനുവർത്തിക്കുന്നു, പത്താമത്തെ സൂത്രം വരേ ഉള്ളുവെങ്കിൽ അതിനതിൻ്റെ നിവൃത്തി എന്ന് പറയും. പതിനൊന്നാമത്തേലില്ല, പത്തിൽ നിവർത്തിച്ചു. ഇപ്പൊ സഹയോഗശിഷ്ടങ്ങളായ പദങ്ങൾ അടുത്ത സൂത്രങ്ങളിലേക്ക് അനുവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് അനുവർത്തിക്കുന്നു. ഞാൻ അനുവർത്തിക്കാതെ നിവർത്തിച്ചാലും അതും ഒരുമിച്ച് തന്നെ. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ദൂത് എന്ന് പറയുന്ന രണ്ടെണ്ണം കുറേ ദൂരം പോവുക, ഏത് അത്രയും പോകാതിരിക്കുക, അത് സംഭവിക്കില്ല. മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ദൂത് ഏത് മൂന്ന് ഒരുമിച്ചേ പോകാവൂ, ഏതുവരെ പോയാലും. നിവർത്തിച്ചാലോ ഒരുമിച്ച് നിവർത്തിക്കാവും. ഇതാണ് നിയമം. സാധാരണ സൂത്രത്തിൽ അനുവർത്തിയെ സംബന്ധിച്ചുള്ള ഒരു നിയമം അതാണ്. സമസ്ത പദങ്ങൾ അനുവർത്തിക്കുമ്പോൾ ഒരുമിച്ച് അനുവർത്തിക്കുക. പക്ഷേ എവിടെയെങ്കിലും പാണിനിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, ഇത് മുഴുവൻ പോകണ്ട, ഇതിൽ നിന്ന് കുറച്ച് പോയാൽ മതി, ബാക്കി അവിടെ നിൽക്കട്ടെ എന്ന് താല്പര്യമുണ്ടെങ്കിൽ പോകത്തില്ല. അപ്പോൾ ഇവിടെ അധസോ മാത്തെന്ന് പറയുന്ന സൂത്രത്തിൽ മാത്തെന്ന് പാണിനി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാണിനിക്കൊരു താല്പര്യമുണ്ട്. എന്താണോ ഈത് ഊത്ത് ഏത് എന്നുള്ളത് സഹയോഗ ശിഷ്ടമായതുകൊണ്ട് ഒരുമിച്ച് വരേണ്ടതാണെങ്കിലും മാത്തെന്ന് പറഞ്ഞുകൊണ്ട് ഈത്തും ഊത്തും മാത്രമേ വരാവൂ, ഏത്ത് വരാൻ പാടില്ല. എന്തുകൊണ്ട്? മാത് ഗ്രഹണം കൊണ്ട് പാണിനി അത് വിവക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കാം, വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കാം. വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി നൈസന്ദേഹാത് അലക്ഷണം. വ്യാകരണത്തെ ഒരു സ്ഥലത്തും സംശയിച്ച് തള്ളിക്കളയേണ്ട കാര്യമില്ല, വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി. അപ്പോ ആ നിയമത്തിനെ ബാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാത്ത് ഗ്രഹിച്ചത്. അപ്പൊ ഈത്ത് ഊത്ത് ഏത്തിന് ഈത്തും ഊത്തും മാത്രം ഇവിടെ വരും, ഏത്തെന്ന് പറയുന്നത് വരത്തില്ല. ഇത്രയും മനസ്സിലാക്കുക. അടുത്ത നിപാത സഞ്ജമിരിക്കുന്ന സൂത്രമാണ് ചാതയോ അസത്വേ അദ്രവ്യാർത്ഥ ചാതയോ നിപാതാഹ സ്യുഹു. എന്താണ് അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ അമു എന്ന് പറയുന്നത് ദിവാനല്ലേ. അധശബ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണോ അധശബ്ദത്തിന്റെ അവയവമായിരിക്കുന്ന മകാരത്തിന്റെ പരത്തിലെ ഉപകാരം, അപ്പോൾ അത് ദിവനമാണ് അമു എന്ന് പറയുന്നത്. പക്ഷേ അധശബ്ദത്തിന്റെ അമു എന്ന് പറയുന്ന ഉദാഹരണം ബഹുവചനത്തിലും വരും. അങ്ങനെ വരുന്നിടത്ത് ഉപയോഗിക്കാൻ പാടില്ല. ബഹുജനത്തിന് വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ പ്രത്യേകം ദിവജനം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അല്ല, ദിവജനത്തിൽ വന്നു കഴിഞ്ഞാൽ ഊകാരാന്തമായ ദിവജനമാണ്, ആസ്ഥേ ആസാദേ ആസത്തെ ബഹുജനം. രാമകൃഷ്ണവും എന്ന് പറയുന്ന ഏത് വചനമാണ്? പിന്നെന്താ സംശയം? അപ്പോ രാമ ഗച്ഛതി, അവിടെ ഗച്ഛതി എന്ന് പറയുന്ന ഏത് വചനമാണ്? എന്തുകൊണ്ട്? ആ അപ്പോ രാമകൃഷ്ണവും എന്ന് പറയുന്ന ഏത് വചനം? പാസാദി ഏത് വചനമായിരിക്കും? ബഹുജനാവോ? ആ അത് വരാം, ലിംഗ വ്യത്യാസം കൊണ്ട് വരാം. അതാ ഞാൻ പറഞ്ഞ അത് ശബ്ദത്തിന്റെ രൂപങ്ങൾ പഠിക്കണമെന്ന്. ഇതാണ് അത് ശബ്ദത്തിന്റെ രൂപങ്ങൾ പഠിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ഉദാഹരണം ഇപ്പോ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ ഗംഗേ അമു എന്ന് കാണിച്ചില്ലേ, അവിടെ അമു എന്ന് പറയുന്ന ദിവജനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. അമു അവിടെ ദിവജനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഗംഗയെ അമു ഇവിടെ അമോ, അവിടെ അമോ എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തെ കാണിച്ചു, ഇവിടെ അമോ എന്ന് പറയുന്നത് പുല്ലിംഗത്തെ കാണിച്ചു. അങ്ങനെ വരാം. അസോ അമോ അമീ എന്ന് ബഹുജനത്തിൽ വരും. ഇവിടെ പുല്ലിംഗോ സ്ത്രീലിംഗോ അതൊന്നും പറയുന്നില്ല, ഇത്രേ പറയുന്നു. ഈകാരാന്ത ഉകാരാന്ത ഏകാരാന്തങ്ങൾ ദ്വിവചനമായിരിക്കും. പുല്ലിംഗമായാലും കൊള്ളാം, സ്ത്രീലിംഗമായാലും കൊള്ളാം. നമസ്കാരത്തിലാണെങ്കിൽ അധഹ അമോ അമോനി എന്ന് വരും. രൂപ വ്യത്യാസം ദ്വിവചനമാണെങ്കിൽ എന്ന് പറഞ്ഞു, പക്ഷേ അസോ മാത്രമാണെങ്കിൽ ദ്വിവചനമെന്ന് പറയുന്നില്ല. നല്ല വ്യത്യാസമുണ്ട്. സാധയോ അസത്വേ അദ്രവ്യർത്ഥ ദ്രവ്യാർത്ഥത്തിലല്ലാതെയുള്ള ചാതികൾക്ക് നിപാത സംജ്ഞയുണ്ട്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ലിംഗ സംഖ്യ കാരകങ്ങൾ അന്വയിക്കുന്ന ശബ്ദം എന്ന് വെച്ചാൽ തന്നെ ഉള്ള ശബ്ദം രാമഹ ദ്രവ്യാർത്ഥത്തിനാണ്. പക്ഷെ ച എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഏകവചനമാണോ ദ്വിവചനമാണോ എന്ന് പറയാൻ പറ്റില്ല. കർത്താവാണോ കർമ്മമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ശബ്ദങ്ങൾ, ദ്രവ്യാർത്ഥത്തിലല്ലാതെയുള്ള ശബ്ദങ്ങൾ, അതിനാണ് അമ്യങ്ങളെന്ന് പറയുന്നത്. നിപാത സ്വരാതി നിപാതം അമയം, സ്വരാദികൾ സ്വരു അന്തരു പ്രാതരു പുനര് തുടങ്ങിയ ശബ്ദങ്ങൾ ഗണമാണ്. നിപാതങ്ങളും എല്ലാം അമയങ്ങളാണ്. ഇവിടെ ഇപ്പം നിപാത സംജ്ഞ വിധിക്കുകയാണ്. അതിന് പാണിനി ഗണമുണ്ടാക്കിയിട്ടുണ്ട്. ചാഹ വ എന്ന് പറഞ്ഞൊരു ഗണമുണ്ട്. ആ ഗണത്തിൽപ്പെടുന്ന ശബ്ദങ്ങൾക്കെല്ലാം നിപാത സംജ്ഞയുണ്ട്. പിന്നെ അതിൻ്റെ വിശേഷത എന്താണ്? അത് അസത്വത്തിലാണ്. ലിംഗ സംഖ്യകാര കാന്യത്തിനല്ല. പ്രാതികളുണ്ട്. പ്രാതി നേരത്തെ നമ്മൾ പഠിച്ചാണ് പ്രാപര. ഏതേപി പ്രാതികളും തഥ എന്താണ് അദ്രവ്യാർത്ഥത്തിൽ ഉള്ള പ്രാതികൾക്കും നിപാതസംജ്ഞയുണ്ട്, നിപാതങ്ങളാണ്. നിപാതേകാജനാ, ഇവിടെ നിപാതസംജ്ഞ എന്തിനു വേണ്ടി വിധിച്ചു? പ്രഗ്രിസഞ്ജ വിധിക്കുന്നു. ഏകാച്ചായ നിപാതങ്ങൾ ആങ്ങ് വരച്ച അങ്ങനെ പെടണം, അത് ഏകാച്ചാണ് അത് പെടണം. ഏകോച്ച നിപാത ആങ് മർജ പ്രഗ്രഹേസ്, ഏകാച്ചായ നിപാതങ്ങൾ ആങ് വഴിയുള്ളവയ്ക്ക് പ്രഗ്രഹസഞ്ജയുണ്ട്. ഈ എന്ന് പറയുന്ന ശബ്ദത്തെ എടുക്കുക. ഈ എന്ന് പറയുന്നത് ഏകാച്ചാണ്, ഒരച്ചാണല്ലോ, ഒരു സ്വരമാണല്ലോ അത്. എന്നാൽ ഇത് നിപാതമാണ് എന്ന് വെച്ചാൽ അയുണിൽ വരുന്ന ഈ അല്ല ഇത്, ചാതികളിൽ വരുന്ന ഈയാണ് ഇത്. നിപാതമാണ്, അത് അവ്യയമാണ് ഈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്ന് പറയുന്നതിന് പ്രഗ്രഹസഞ്ജയുണ്ട്, ഈ പ്രഗ്രഹ്യമാണ്. അതിൻ്റെ പരത്തിൽ ഒരു സ്വരം വന്നു, ഇന്ദ്രയിലെ ഈ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൃതപ്രഗ്രഹ്യ അചിന്തിത്യം, പൂർവത്തിലെ ഈക്ക് പ്രകൃതിഭാവം വരുന്നു, സന്ധി വരുന്നില്ല. സന്ധി എങ്ങനെ വരേണ്ടത്? അപ്പൊ ഇവിടെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വരുന്ന അയുകൊണ്ടുള്ള ഈ സ്വരം കേവല സ്വരമാണ്, ഈ അർത്ഥമുള്ള ശബ്ദമാണ്, അർത്ഥവത്തായ ഒരു ശബ്ദമാണ്. ഈയുടെ അർത്ഥം എന്താണ്? വിസ്മയം, ആശ്ചര്യം. ആ അർത്ഥത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നിപാതമാണ് ഈ എന്നാണ്. ഈ ഇന്ദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ഇന്ദ്രൻ തന്റെ മുമ്പിൽ വന്നപ്പോ ഇന്ദ്രനെ കണ്ടയാള് പറയണല്ല, ഇത് ഇന്ദ്രനാണ് ആശ്ചര്യം. അത്ഭുതമായിട്ട് ഇന്ദ്രൻ എങ്ങനെ ഇവിടെ വന്നു? ആശ്ചര്യത്തെ ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നിപാതമാണ് ഈ. നമ്മൾ സാറിന് ചോദിക്കാൻ അല്ല രാമനോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധാർത്ഥത്തിലല്ല, ഒരതിശയം. രാമൻ എങ്ങനെ ഇവിടെ വന്നു? ആ ശബ്ദങ്ങൾക്ക് ചില പ്രത്യേക അർത്ഥം വരും ആ പ്രയോഗിക്കുന്ന സന്ദർഭത്തിൽ. അവിടെ ഇന്ദ്രനെ യാദൃശ്യമായി കണ്ടപ്പോ പെട്ടെന്ന് ആ ആശ്ചര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഇന്ദ്ര എന്ന് പറഞ്ഞു. അതുപോലെ ഈ ആ ഈ ഊ എന്ന് പറയുന്ന ആശ്ചര്യം, സങ്കടം, ലജ്ജ തുടങ്ങിയ വികാരങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് നിപാതങ്ങളാണ്. മറ്റേതെങ്കിലും ശബ്ദങ്ങളോടുകൂടി ചേർന്ന് ഉപയോഗിക്കും. ഹ എന്ന് പറഞ്ഞാൽ കഷ്ടം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അതുപോലെ ഇതും ആ അർത്ഥങ്ങളിലെല്ലാം ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിപാതേകാജനാങ് എന്ന് പറയുന്നത് എന്താണോ, ഈ ചാതിയിൽപ്പെട്ടത് കൊണ്ട് ഇത് നിപാതമാണ്, നിപാതമായതുകൊണ്ട് ഇതിന് പ്രഗ്രഹസഞ്ജയുണ്ട്. അതിന്റെ പരത്തിൽ ഒരു വികാരം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സന്ധി വരുന്നില്ല, എന്തുകൊണ്ട്? കൃതപ്രഗ്രഹ്യ അചിന്തിത്യം. അപ്പൊ ഇവിടെ ഈ ഇന്ദ്ര എന്ന് പറയുന്ന സൂത്രത്തിൽ ഈ ഉദാഹരണത്തിൽ രണ്ട് സൂത്രങ്ങൾ പ്രവർത്തിച്ചു. കേവലം ഈക്ക് വേണ്ടിയിട്ട് നിപാതേകാജനാങ് എന്നുള്ള സൂത്രപ്രകാരം പ്രഗ്രഹസഞ്ജ വന്നു. അതതിന് ഈ ഇന്ദ്രാന്നിരിക്കുന്നിടത്ത് പ്രകൃതിഭാവം വന്നു, അതിനു വേണ്ടിയിട്ട് കൃതപ്രഗ്രഹി ആചിന്തിത്യം എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിച്ചു. സന്ധി വരുന്നില്ല. അതുപോലെ തന്നെ ഉമേശ എന്നിടത്തും അങ്ങനെയാണ്. പിന്നെ ഇത് സംശയത്തിനും ചോദിക്കാം, ഓ ഉമേശ, ഇത് ഉമേശനാണോ അതേ മറ്റാരെങ്കിലും ആണോ? ആ സംശയത്തെ ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം ഊ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു. ആശ്ചര്യത്തിന് ഉപയോഗിക്കാം, ഏത് സന്ദർഭത്തിൽ എങ്ങനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. ഇവിടെ ഏകാച്ചാണ് എന്നുവെച്ചാൽ ഒരു സ്വരമാണത്. ഊ ഇത് ചാതിയിൽപ്പെട്ടതുകൊണ്ട് ചാതുവോ അസത്യോ എന്നുള്ള സൂത്രപ്രകാരം ഇതിന് നിപാത സജ്ഞം കിട്ടി. പൂന്ന് മാത്രം ഇതെന്നാ മതി. എവിടെയെങ്കിലും പൂവെന്ന് പറയുന്ന നിപാതം വന്നു കഴിഞ്ഞാൽ അത് പരത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണ്ട. അങ്ങനെ ഒരു നിപാതം വന്നു കഴിഞ്ഞാൽ അതിന് പ്രകൃതി സജ്ഞം. പക്ഷെ എന്തെങ്കിലും ഒരു പ്രയോജനം ഇല്ലാതെ സജ്ഞ വരത്തില്ല. അങ്ങനുണ്ട് യാ യാ സജ്ഞ സാ സാ പ്രയോജനപതി. പ്രകൃതി സജ്ഞ വിധിക്കുന്നെങ്കിൽ ഒരു പ്രയോജനം വേണം. അപ്പൊ ഇവിടെ ഒരു പ്രയോജനം ഉണ്ട്. എന്താണോ പരത്തിൽ ഊ ഇരിക്കുന്നു, അപ്പോ പൂർവ്വത്തിലെ ഊവിന് പ്രകൃതിഭാവം വരണം. അതാണ് സൂത്രം. പുതപ്രഗ്രഹ്യ അചിനിത്യം പ്രകൃതിഭാവം വരുന്നു. ഓ മേശ, അടുത്ത് ഇതിൽ തന്നെ വരുന്നവര് വാർത്തകമാണ്. വാക്യസ്മരണയോ രാഗിത്ത് ആ ഏവം മഞ്ഞേസേ ആ ഏവം കില തത്ത് അന്യത്രങ്ങിത്ത് ഈശദുഷ്ണം ഓഷ്ണം. ഇത് പറയുന്ന ആങ്ങിനെ കുറിച്ചാണ്. ആങ് ആങ്ങെന്ന് പറയുന്നത് രണ്ടു തരത്തിലുണ്ട്. രണ്ടും നിപാതങ്ങളാണ്. ഒന്ന് ങകാരമിത്തായിട്ടുള്ളതും മറ്റൊന്ന് അങ്ങനെ അല്ലാത്തതും. എന്നുവെച്ചാൽ ഒന്ന് ആങ് മറ്റൊന്ന് ആ, രണ്ടു തരത്തിലുണ്ട്. അങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഗണപാഠത്തിലുണ്ട്. നമ്മൾ പ്രപര അപസമ അങ്ങനെ അവസാനൊരു ആങ് അവിടെ വന്നല്ലോ. ആങ്ങുണ്ട്, ചാതിയിലവരുണ്ടൊരു ആ അവിടെ ഇല്ല. അപ്പൊ ആങ്ങെന്ന് പറയുന്നത് മകാരയിത്തോടുകൂടിയും ആ എന്ന് പറയുന്നത് ഇത്തല്ലാത്തതും മകാരയിത്തല്ലാത്തതും. അങ്ങനെ ആ രണ്ട് തരത്തിലുണ്ട്. ആങ്ങെന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, മകാരയിത്തോടുകൂടി. ആ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, മകാരയിത്തോടുകൂടിയതും ഇത്തല്ലാത്തതും. അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ആ എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് നകാരം ഇത്തോടുകൂടിയതാണോ അല്ലാത്തതാണോ എന്നിങ്ങനെ തിരിച്ചറിയും. കാരണം എവിടെയെങ്കിലും ഇത് പ്രയോഗിക്കുമ്പോൾ ഇത്തെന്ന് പറയുന്നത് പാണിനി സ്വന്തം ആവശ്യത്തിന് വേണ്ടി വച്ചിരിക്കുന്നതാണ്. അത് ഹലന്ത്യം തസ്യലോകപ്രകാരം ലോപിച്ചു. ഇപ്പൊ എവിടെയെങ്കിലും പ്രയോഗിക്കുമ്പോൾ ആന്ന് മാത്രമേ കാണത്തുള്ളൂ. വ്യാകരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ആങ്ങെന്ന് പറയുന്നത്. ലോകത്തിൽ ഭാഷാപ്രയോഗത്തിൽ വരുമ്പോൾ ആങ്ങെന്നല്ല, ആ എന്നാ പറയുന്നു. അപ്പൊ ഈ ആ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇത്തുണ്ടായി ലോപിച്ചു പോയോ അതോ ഇത്ത് ഇത്തില്ലാത്തതാണോ നമ്മളെങ്ങനെ തിരിച്ചറിയും? ആദ്യം അത് തിരിച്ചറിയും. തിരിച്ചറിയുന്നതാണ് താഴെ എന്ത് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈഷദർത്ഥി ക്രിയായോഗി മര്യാദ അഭിവിധൗ ച യ ഏദം ആദം ഇതം വിദ്യാ വാക്യസ്മരണയോ രംഗിട്ട്. എവിടെയെങ്കിലും പ്രയോഗത്തിൽ ആ എന്ന് കണ്ടു കഴിഞ്ഞാൽ മുമ്പ് ഇതിനോട് ചേർന്ന് ഗകാരമുണ്ടായിരുന്നു, അത് ഇത്തായി ലോപിച്ചു പോയി ശേഷം വന്നയാണോ, അതോ അങ്ങനെ അല്ലാതെ സ്വതേ തന്നെയുള്ള ആയാണോ എന്ന് തിരിച്ചറിയുന്നത് അർത്ഥം കൊണ്ട് തിരിച്ചറിയാവുന്ന. ഇത്തായ ആകാരത്തിന്റെ അർത്ഥം വേറെ, കേവലമായ ആകാരത്തിന്റെ അർത്ഥം വേറെ. അതായത് ആ എന്ന് പറയുന്നതിന്റെ അർത്ഥം വാക്യം എന്നാണെങ്കിൽ വാക്യമെന്ന് പറയാം. അപ്പൊ വാക്യമെന്ന് പറയാറില്ല, വാചകം, വാക്ക്, വാക്യം ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ആ എന്ന് പറയുന്നതിന്റെ അർത്ഥം വാക്യം എന്നാണെങ്കിൽ ആയിൽ മകാരവിത്തായിരുന്നിട്ടില്ല ഒരിക്കലും, അത് കേവലമായ ആയാണ്. ഒന്ന്. രണ്ടാമത്, എവിടെയെങ്കിലും ആ എന്ന് കാണുകയും അതിന്റെ അർത്ഥം സ്മരണ എന്നാണെങ്കിൽ അർത്ഥം അതിന്റെ അർത്ഥം അതായിരിക്കും. ആ എന്ന് പറഞ്ഞാൽ വാക്യം അല്ലെങ്കിൽ സ്മരണ എന്നെടുക്കുന്നു. സ്മരണ എന്നതിന്റെ അർത്ഥം വരികയാണെങ്കിൽ അവിടെയും ആ ആയൽ ഞിത്ത് ഒരിക്കലും ഉണ്ടായിട്ടേയില്ല, അത് കേവലമായ ആകാരമാണ്, ഞിത്തരഹിതമാണ്. ഞിത്തരഹിതം, ഞിത്തില്ലാത്തതെന്ന് പറയുന്നതിന് അങ്ങിത്തെന്ന് പറയും. അതാണ് അശ്രുഹത്തിന്റെ നാലാമത്തെ വരി പറഞ്ഞിരിക്കുന്നത്, വാക്യസ്മരണയോഹോ അങ്ങിത്. പ്രയോഗത്തിൽ ആകാരം ഉപയോഗിക്കുമ്പോൾ അത് വ്യാകരണ സൗകര്യത്തിന് വേണ്ടി മുമ്പ് അതിൽ ഞിത്തുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് എൻ്റെ അർത്ഥത്തെ നോക്കണം. ആ എന്ന് പറയുന്നു വാക്യം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അവിടെ കേവലാകാരമാണ്, അങ്ങിത്താണ്, ഞിത്തല്ല. ആ എന്ന് പറയുന്നത് സ്മരണം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അവിടെയും അല്ല, അങ്ങിട്ടാണ്, കേവലാകാരമാണ്. അതിന് നമുക്ക് കേവലാകാരം എന്ന് പറയാം. മകാരം എന്ന ഞിത്ത് ചേർക്കാത്തത്, അനുബന്ധമായി ചേർക്കാത്തത്, അനുബന്ധരഹിതം. അങ്ങനെ ചേർക്കുന്നതിന് അനുബന്ധം എന്ന് പറയും. അനു പശ്ചാത്തബ്ധ്നാദി പിന്നീട് കൂട്ടിച്ചേർക്കുന്നു. സ്വദേഹനുള്ളതല്ല, വൈയാകരണന്മാർ കൂട്ടിച്ചേർക്കുന്നതാണ്. ആന്ന് പറയുന്നതിന് അർത്ഥം കൊണ്ട് വേർതിരിക്കുന്നതിന് വേണ്ടി ആ എന്ന് പറയുന്നതിന് ഒരു ങകാരം കൂട്ടിച്ചേർത്തു, അതിനെ ഇത്താക്കി. ആ ങകാരം ഇത്തായുള്ള അതിനെ ഞിത്തെന്ന് പറഞ്ഞു. കകാരം ഇത്തായാൽ കിത്ത്, ചകാരം ഇത്തായാൽ ചിത്ത്, ടകാരം ഇത്തായാൽ ടിത്ത് എന്ന് പറയും പോലെ ങകാരം ഇത്തായതിനെ ഞിത്തെന്ന് പറയും. അപ്പൊ ആങ്ങന്നിരിക്കുമ്പോൾ അത് ഞിത്തായി. പക്ഷെ ആന്ന് കണ്ടുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വാക്യമോ സ്മരണയോ ആയി വരികയാണെങ്കിൽ അത് അവിടെ മകാരമിത്തായിട്ടില്ല. ഇനി മകാരമിത്തായ ആകാരത്തെ എങ്ങനെ ചെയ്യുക? അത് അർത്ഥം കൊണ്ട് തന്നെ. അത് ഏതൊക്കെയാണ്? ഈശദർത്ഥ ക്രിയായോഗേ മര്യാദ അഭിവിതു. ഈ നാല് സ്ഥലത്ത് ഈശദർത്ഥം, ക്രിയായോഗം, മര്യാദ, അഭിവിധി, ഈ നാലിടത്ത്, ഈ നാലർത്ഥത്തിൽ ആ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ആകാരത്തിൽ മകാരം വിത്തായിരിക്കും. ആയ ആ എന്ന് പറയുന്നത് കേവലമായ ആയല്ല, അവിടെ മകാരം വിത്തായാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എടുത്താന്ന് കണ്ടു. അതിന്റെ അർത്ഥം എന്താണ്? ഈശദ് അല്പം എന്നാണ്. ആക്കി അല്പം എന്നർത്ഥം വരാം, കാരണം ഇത് നിപാതങ്ങളല്ലേ. എന്തർത്ഥവും വരാം. ഇത് സ്വരത്തിലെ ആയല്ല. ഈശദ് എന്ന് വെച്ചാൽ അല്പം. ഈശദർത്ഥത്തിൽ ആ എവിടെയെങ്കിലും പ്രയോഗിച്ചു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇതിലൊരു ങകാരം വിത്തായിരുന്നു, തസ്യലോ ബലോയിച്ചു പോയി ആ ങിത്താണ്. മനസ്സിലാവും. പിന്നെ അതുപോലെ ക്രിയായോഗം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണെങ്കിലും, ക്രിയയുമായിട്ടുള്ള യോഗത്തെ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചാലും. പിന്നെ മര്യാദ അഭിവിധി, ഈ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. മര്യാദ അഭിവിധി ഈ രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോഴും. അത് പിന്നെ എന്ത് മര്യാദ അഭിവിധി എന്ന് പറയുന്ന ആ രണ്ടർത്ഥങ്ങളും പറയുന്ന ആളിന്റെ വിവക്ഷ അനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. അത് ഏതർത്ഥത്തിലാണ് അയാൾ പ്രയോഗിച്ചത്. അതാണ് പറയാൻ പോകുന്നത്. ഏത് വിവക്ഷയിലാണോ ഒരാൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് മനസ്സിലാക്കണം. അപ്പോ മര്യാദ എന്നും പറഞ്ഞാൽ സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ അതിരെന്നാണ് അതിൻ്റെ അർത്ഥം. മര്യാദ അഭിവിധി എന്ന് പറഞ്ഞാലും അത് തന്നെ അർത്ഥം. അതിരിനെ കാണിക്കാൻ വേണ്ടിയാണ് മര്യാദ എന്ന് പറയുന്നത്. അതായത് അതുവരെ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതാന്ന് പറഞ്ഞാൽ ആ ബാലം ഹരിഭക്തി എന്ന് പറയും. ആ ബാലം ഹരിഭക്തി, അവിടെ ആ എന്ന് പറയുന്നത് ഒരു അതിർണ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബാലം ഹരിഭക്തി. അപ്പൊ അവിടെ മലയാളത്തിൽ എന്ന് പറയും ബാലന്മാർ വരെ ഹരിഭക്തി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബാലന്മാരിലും ഹരിഭക്തി എന്നാണ് ഉപേക്ഷിക്കുന്നത്. അല്ല, ബാലന്മാർക്ക് ഹരിഭക്തി ഇല്ലെന്നല്ല. സർവത്ര ഹരിഭക്തിയാണ്, വൃദ്ധന്മാര്, യുവാക്കള്, ബാലന്മാർ വരെ. വൃന്ദാവനത്തിൽ പോയി ഒരാള്, എന്നിട്ട് അവിടെ പോയി കണ്ടിട്ട് പറയാണ് ഇവിടെ ആ ബാലം ഹരിഭക്തിയാണ്, ബാലന്മാരിൽ വരെ ഇവിടെ ഹരിഭക്തിയാണ്. എന്നാലും അവിടെ ആരും വിടുന്നില്ല. പക്ഷെ ആ എന്ന് പറഞ്ഞ എന്താണ്? ഒരു മര്യാദ, അല്ലെങ്കിൽ ഒരു അതിരനെ കാണിക്കാൻ വേണ്ടി പറയുകയാണ്. പക്ഷെ അതിരിൽ പറഞ്ഞ ഏതോ അതിനെ കൂടെ അതി ഉൾപ്പെടുത്തി, ഏതിനെയാണോ ഹരിഭക്തിക്ക് അതിരായി പറഞ്ഞത് അതിനെ കൂടെ ഉൾപ്പെടുത്തി, അതിനാണ് അഭിവിധി എന്ന് പറയുന്നത്. അതിരാണ്, പക്ഷെ അതിനെ കൂടെ ചേർത്തു. ബാലന്മാര് വരെ എന്ന് പറഞ്ഞു ബാലന്മാരെ വിട്ടില്ല. ആ ഏതിനോടാണോ അന്വയിക്കുന്നത് ബാലൻ, അതിനെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് അഭിവിധിയായി. ആ ശബ്ദം തന്നെയാണ് അഭിവിധിയായി. ഇനി പറയണം ആ മുക്തേഹെ സംസാര, ആ മുക്തേഹെ മുക്തി പര്യന്തം സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും അതിരണ കാണിക്കാൻ വേണ്ടി പറയുകയാണ്. പക്ഷെ ആ മുക്തേഹെ മുക്തി പര്യന്തം സംസാരം എന്ന് പറഞ്ഞാൽ മുക്തിയിലും സംസാരം എന്ന് അർത്ഥമില്ല. ആ ബാലം എന്ന് പറഞ്ഞാൽ ബാലനും ഹരിഭക്തി എന്നാണ്. പക്ഷെ ആ മുക്തേഹെ സംസാരം എന്ന് പറഞ്ഞാൽ മുക്തിയിൽ സംസാരമൊന്നുമില്ല, ഉപയോഗിച്ചത് ആ തന്നെയാണ്. പക്ഷെ അവിടെ ആ കൊണ്ട് മുക്തിക്കിപ്പുറം, മുക്തിയിലെത്തുന്നത് വരെ തന്നെ ഉള്ളൂ. അപ്പോൾ ഏതൊരു ശബ്ദത്തോടുകൂടിയാണോ ആയ അന്വയിച്ചത് അതിനെ വിടുന്നു. വിടാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഉപയോഗിച്ചത്, അതിനെ എടുക്കാൻ വേണ്ടിയിട്ടല്ല. ആ ബാലം എന്നുള്ളിടത്തോ ബാലനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി, എന്തിൻ്റെ ഹരിഭക്തി ആ ഉപയോഗിച്ചു. ആ മുക്തേഹ എന്ന് പറയുന്നിടത്തോ സംസാരത്തിൽ നിന്ന് മുക്തിയെ വിടുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അത് ഒരേ ശബ്ദം തന്നെ, ഒരിടത്ത് കൂട്ടിച്ചേർക്കുന്നു, മറ്റൊരിടത്ത് വിടുന്നു. അപ്പൊ ആ മുക്തേഹ സംസാര എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്തു? ആങ്ങെന്ന് പറയുന്നത് വിടാൻ വേണ്ടിയിട്ടാണ്, മര്യാദ അർത്ഥത്തിലാണ്. തേന വിനാ മര്യാദ തേന സഹ അഭിവിധി എന്ന് പറയും. ഏതൊന്നിനോടുകൂടിയാണോ അങ്ങനെ അന്വയിക്കുന്നത് തേനവിന, അതിനെ വിട്ടുകഴിഞ്ഞാൽ, അത് കൂടാതെ ഉള്ളതിനെടുത്തു കഴിഞ്ഞാൽ അത് മര്യാദ. തേനസഹ ഏതെന്നതിനോടുകൂടിയാണോ അങ്ങനെ അന്വയിക്കുന്നത് അതിനെ കൂടിച്ചേർത്ത് കഴിഞ്ഞാൽ അതിനെ അഭിവിധി എന്ന് പറയും. രണ്ടും അതിർത്തിയെ കാണിക്കുകയാണ്. പക്ഷെ ഒരു അതിർത്തി ഉണ്ട്, അതിനെ വിടുന്നു, വേറെ അതിർത്തി എന്ന് പറയുമ്പോൾ അതിനെ കൂടെ എടുക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് അർത്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ആ എന്ന് പറയുന്ന ഒരു ശബ്ദം ഒരിടത്ത് മര്യാദ അർത്ഥത്തിൽ ഉപയോഗിച്ചു, വേറിടത്ത് അഭിവിധി എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചു, പിന്നെ ഈഷത് അർത്ഥത്തിൽ ക്രിയായോഗം എന്നുള്ള അർത്ഥത്തിൽ എല്ലാം ഉപയോഗിക്കുമ്പോൾ ഇവിടെ എല്ലാം ഉപയോഗിച്ചത് ഈ അർത്ഥത്തിൽ ആണ് ആ ഉപയോഗിച്ചിരിക്കുന്നതാണെങ്കിൽ അത് ഞിത്താണ്, അങ്ങിത്തല്ല ഞിത്താണ്. അവിടെയെല്ലാം ആയിൽ ഉണ്ടായിരുന്നു, ലോപിച്ചു പോയി എന്ന് മനസ്സിലാക്കും.